വ്യത്യാസം. ശരിക്കും രണ്ടും കൂടെ ഒരു പ്രാക്ടീസ് ചെയ്യുക വേണ്ടത്. നമ്മള് കൂടുതൽ ഐഡിയൽ ആയി കഴിഞ്ഞാൽ പലയിടത്തും പ്രശ്നം വരും. അങ്ങനെ ഒരു ആദർശമാണ് കള്ളം പറയരുത്. അപ്പോ അതൊരു ആദർശം എന്ന് പറഞ്ഞാൽ പൊതുവെ ആദർശമാകുമ്പോ അത് പിന്നെ വിട്ടുവീഴ്ച പാടില്ല എന്നാണ്. കള്ളം പറയരുതെന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നാണ്. വിഷ്ണു എന്ന് പറയുമ്പോ അങ്ങനെയല്ല. വിഷ്ണു എന്ന് പറയുന്നത് എന്താണ്? അവിടെ അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ ചിന്തിക്കും. അതായത് ഒരു കള്ളം പറയുന്നുണ്ട്, ദൂരവ്യാപകമായ ഒരുപാട് ദോഷഫലങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒരു ചെറിയ കള്ളം പറയുന്നുണ്ട്. ചെറിയ കള്ളമാണ്, ദോഷമില്ല എന്നാണ് വിസ്ഡം പറയുന്നത്. ഐഡിയയില് പറയുന്ന അങ്ങനെയല്ല. അത് ഒരാൾക്കത് ഐഡിയയിലായി കഴിഞ്ഞു ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല. ദോഷഫലം ഉണ്ടാക്കിയാലോ? തല പോയാലും ശരി. എന്ത് തന്നെ വന്നാലും സത്യം മേ പറയാവുന്ന പറയുന്നതാണ് ഐഡിയ. വിസ്ഡം പറയുന്ന അങ്ങനെയല്ല. അപ്പോ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് വരുന്ന വിസ്ഡമാണ്. എന്താണ് എന്തെങ്കിലും ദോഷഫലം ഉണ്ടാകും കള്ളം ചെറിയ കല്ലെങ്കിൽ കള്ളങ്ങൾ അത്യാവശ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് ഒഴിവാക്കാൻ. ഇതാണ് വിസ്ഡം ഐഡിയയുടെ നമ്മുടെ വ്യത്യാസം. അതായത് വിസ്ഡത്തിൽ അങ്ങനെ ഒരു ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ എല്ലായിടത്തും അല്ല. ഇതിന് കോണ്ടെക്സ്റ്റുവൽ സെൻസിറ്റീവ് എന്ന് പറയും, സന്ദർഭം അനുസരിച്ചിട്ടാണ്. ഇപ്പൊ സത്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് വിസ്ഡം പറയുന്നത്. പിന്നെ ഐഡിയൽ എന്ന് പറയുന്നതിന് വരുന്ന ഒരു കുഴപ്പം പലയിടത്തും അത് ഫനാറ്റിസമാകും, ഭ്രാന്തായി മാറും, മതഭ്രാന്തായി മാറും. നമ്മുടെ മതഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് മതവിശ്വാസികളല്ലാത്ത അന്യരെ ശത്രുക്കളായിക്കൊണ്ട് അവരൊക്കെ ഒന്ന് സ്വയം മരിക്കാം എന്ന് പറയുന്ന ഐഡിയലാണ്. അത് അവരെ സംബന്ധിച്ച് ഐഡിയലാണ്. എന്തുകൊണ്ട് മനുഷ്യ എങ്ങനെ കൊല്ലാനും മരിക്കാനും തരാമെന്ന്? അവര് വെറുതെ അല്ല, അവരെ സംബന്ധിച്ച് ആദർശമാണ്. അവരതിനെ ആദർശമായി എടുക്കുന്നു. ഇതാണ് ആദർശത്തിന്റെ ഒരു കുഴപ്പം. അപ്പൊ ആദർശം ചിലപ്പോ വയലൻസിലേക്ക് കൊണ്ടുപോകും. എന്നുവെച്ചാൽ അത് ഐഡിയലായി കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. അല്ല, വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അതെന്താകും? മിസ്റ്റാവും. ഇതാണ് ഇവിടെ നമ്മുടെ വ്യത്യാസം. വിട്ടുവീഴ്ച ഇല്ലാത്ത വരുന്നതിനാണ് ഐഡിയൽ എന്ന് പറയുന്നത്. അതെപ്പോഴും നമുക്ക് ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല. ഇപ്പൊ അതേസമയം നേരെ മറിച്ച് നോൺ വയലൻസ് അഹിംസ, അഹിംസയെ സംബന്ധിച്ച് ഗുരുവിന്റെ നിലപാട് ഐഡിയലാണെന്ന് പറയാം. അഹിംസയിൽ അങ്ങനെ വേറെ പ്രായോഗികതയൊന്നുമില്ല. ഗുരുവിനോട് ആൾക്കാർ പറയുന്നുണ്ട് ആയുർവേദ മരുന്നുകളില് അജമാംസ രസായനം പോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഹിംസയുണ്ട്. അപ്പൊ പിന്നെ ആയുർവേദം എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്ന എന്താണ്? അത് ഉപയോഗിക്കരുത്. അതിന് പകരം സസ്യങ്ങൾ കൊണ്ടുള്ള ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നു. പ്രാണികളെ കൊന്നുള്ള ആയുർവേദ മരുന്ന് വേണ്ട. ഇതൊരിക്കൽ ഗുരു പറഞ്ഞതാണ്. അഹിംസ ഗുരു ഒരു ഐഡിയലായിട്ടാണ് കണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിന് വിട്ടുവീഴ്ചയ്ക്ക് ഗുരു തയ്യാറായിട്ടില്ല. വ്യക്തി ജീവിതത്തിൽ അത് സ്വന്തം ഇത് ഐഡിയൽ ആകുന്നത് ഒരാൾക്ക് വ്യക്തി ജീവിതത്തിൽ പറ്റും. ഗുരു തന്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ഐഡിയല്ലായിരുന്നു ആ ഒരു കാര്യത്തിൽ. എല്ലാത്തിനും അങ്ങനെയല്ല, ആ ഒരു കാര്യത്തിൽ ഐഡിയല്ലായിരുന്നു. മറ്റുള്ളവർക്ക് അത് പറ്റുമോ? അത് പ്രയാസമാണ്, നമുക്കൊന്നും അത് പറ്റത്തില്ല. അപ്പോ ഐഡിയലാകുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ഒരാൾക്ക് പറ്റും, ഗുരുവിന് അത് പറ്റും. ഇപ്പൊ ഗാന്ധിജി, ഗാന്ധിജി നോൺ വയലൻസ് അഹിംസയുടെ ആളായിരുന്നു. പലയിടത്തും ഗാന്ധിജി അഹിംസയാണ് സ്വീകരിച്ചിരുന്നത്. സത്യാഗ്രഹ സമരം അതൊക്കെ അഹിംസയാണ് സ്വീകരിച്ചത്. പക്ഷെ ഗാന്ധിജി അതൊരു ഐഡിയൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകമായുദ്ധം നടന്നപ്പം ഗാന്ധിജി ഇന്ത്യക്കാരോട് പറഞ്ഞത് ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ പട്ടാളത്തിൽ ചേരും. പട്ടാളത്തിൽ ചേർന്ന എന്ത് ചെയ്യും? അഹിംസ നടക്കും. അപ്പൊ അവിടെ ഗാന്ധിജി എന്ത് ചെയ്തു? അത് ഹിംസ സ്വീകരിച്ചു. അപ്പൊ ഗാന്ധിജിയുടെ പോളിസി മാറി. അവിടെ അതുവരെ സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സ്ട്രാറ്റജി മാറി. അതുവരെ സ്വീകരിച്ചിരുന്ന നിലപാടങ്ങ് വിട്ടു. പക്ഷെ അഹിംസയുടെ കാര്യത്തിൽ ഗുരു അങ്ങനെ വിട്ടതായിട്ട് ഒരിടത്തും കാണുന്നില്ല. വ്യക്തി ജീവിതത്തിൽ ഗാന്ധിജി അങ്ങനെ മാറുന്നതിന് കാരണം എന്താണ്? അത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായിരുന്നപ്പോ ഗാന്ധിജി സ്ട്രിക്റ്റ് ആയിരുന്നു, ഐഡിയലായിരുന്നു. എന്റെ സത്യാന്വേഷണ പരീക്ഷകളൊക്കെ നടത്തുന്ന കാലത്ത് ഗാന്ധിജി അഹിംസയിൽ ഐഡിയലായിരുന്നു. പിന്നെ അത് ഗാന്ധിജിയുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായപ്പോ അത് സ്വന്തം വ്യക്തി ജീവിതത്തിന്റെ ഭാഗമല്ല, അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായി. സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി കഴിഞ്ഞപ്പോ അങ്ങനെ ഐഡിയലാക്കാൻ പ്രയാസമാണ് ഏത് കാര്യവും സമൂഹവുമായി ബന്ധപ്പെടുത്തി. സ്വന്തം ജീവിതത്തിൽ ഒരാൾക്ക് അത് നടപ്പിലാക്കാൻ പറ്റും ഗുരുവിനെ പോലെ. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടു വന്നപ്പോ എന്ത് ചെയ്തു? അന്നത്തെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ഗാന്ധിജിയായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ എളുപ്പം നമുക്ക് സ്വാതന്ത്ര്യം തരും, ഇങ്ങനെയൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു അതിനകത്ത്. എന്തുകൊണ്ട്? അത് വ്യക്തി ജീവിതത്തിന്റെ ഭാഗമല്ല, അത് സമൂഹത്തിന്റെ നിലപാടുകളുടെ ഭാഗമാണ്. അപ്പൊ ഗാന്ധിജി അതാണ് അതിന് സ്ട്രാറ്റജിക് ആയിട്ടുണ്ട്. ഒരുതരം രാഷ്ട്രീയ തന്ത്രമായിട്ട് കണ്ടു. രാഷ്ട്രീയത്തിൽ വരുമ്പോ അങ്ങനെയാണ്, ചിലപ്പം വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറം പോകേണ്ടി വരും. അപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഐഡിയയും വിസ്ഡവും തമ്മിൽ വരുന്ന വ്യത്യാസം അവിടെയാണ്. ഗാന്ധിജി ഇപ്പൊ ഐഡിയയെ ഒരു വിസ്ഡമാക്കി മാറ്റി, അതിനെ പ്രായോഗികമാക്കി. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ. പക്ഷെ ഗുരു അതിനെ കൈവിടാൻ ഒരിക്കലും തയ്യാറായി. ഇനി ഒരു കഥ പറയുന്നുണ്ടല്ലോ, ഗുരു ആരാണ്ടാകുന്ന ഗ്രാമമാരിയുടെ അതിന്റെ കിഴി ഒരു വൈദ്യന്റെ കൊടുത്തിട്ട് ആ വൈദ്യൻ കിഴി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നില്ല, എന്നാ രണ്ടു കൊടുത്തോളാം പറഞ്ഞു. അവരുടെ വീട്ടിൽ ഇപ്പം ഭ്രാന്തുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അയാളുടെ ഒരു അനന്തരം പറഞ്ഞ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞത് ഇയാള് മരിച്ചു പിന്നെ പുഴു അരിച്ചരിച്ച് അങ്ങനെയൊക്കെയായിട്ട് മരിച്ചെന്ന് പറഞ്ഞു ആരും അറിഞ്ഞില്ലെന്ന് കുടുംബക്കരിച്ചു. ഇത് കഥകളാണ്, കഥകളാണ്. അപ്പൊ അതിനെ കുറിച്ച് അതുള്ളതാണോ പ്രൂഫ് ഇല്ലാത്തതാണോ എന്ന് നമുക്ക് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ മാനസികമായ പ്രശ്നങ്ങളെ ഭ്രാന്തം എന്നുള്ള എന്താ, മാനസികമായ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഇപ്പൊ എന്റെ പൂർവികന്മാര് എന്റെ അച്ഛനോ അമ്മയ്ക്കോ വേണമെന്നില്ല, അപ്പനായാലും മതി. ഒരു മാനസികമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്കില്ലെങ്കിലും എന്റെ അടുത്ത തലമുറ വരാം, അതിങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകും. എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നതാണ്, അത് ചില ജീനുകളെ ഓണാക്കും ഓഫാക്കും സൈലൻസ് ആക്കും, അതനുസരിച്ച് ഇത് ഇങ്ങനെ മാറി മാറി വരും. എനിക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്റെ അടുത്ത് അതിന് പുറകെ വരും. കാരണം എന്നെ വന്നപ്പോഴത്തേക്ക് ആ ജീൻ ഓഫായി പോയി, എന്റെ അടുത്ത തലമുറയിൽ വരുമ്പോൾ അത് വീണ്ടും ഓണായി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പൊ മാനസികമായ പ്രശ്നങ്ങളെന്നുള്ളതല്ല, ശാരീരികമായ പ്രശ്നങ്ങൾ പല ഹെറിഡിറ്ററി ആയിട്ട് പലതും ഇങ്ങനെ കൈമാറി കൈമാറി പോകും. അതുകൊണ്ട് ഒരു ഫാമിലിയിൽ ഇന്ന് ഒരാൾക്ക് അങ്ങനെ കാണുന്നു മുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല, അതൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. ഇതൊക്കെ നമ്മൾ സയന്റിഫിക്കായി ചിന്തിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെയൊക്കെ വ്യാഖ്യാനം വേറെയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളെയും സയന്റിഫിക്കായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് നിങ്ങളും അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വീകരിക്കും. ഞാൻ വന്നു വന്ന് അങ്ങനെ ആയിപ്പോയി, നിങ്ങൾ അങ്ങനെ ആയിപ്പോകണമെന്ന് എനിക്ക് യാതൊരു വാശിയില്ല. സംശയം എന്താ, അതൊന്നും എനിക്ക് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കാനൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ എന്തെല്ലാം പഠിപ്പിക്കുന്നു. ഞാൻ പ്രേതം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു, അതിനെന്താ അതിശയം? എനിക്കും ഉണ്ടായിരുന്നപ്പോ ഞാനെന്താ ജനിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നു, ഒരിക്കലും അല്ല. അതൊന്നും നമ്മുടെ ഒരു ന്യൂനതയല്ല, നമ്മൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതും നമ്മുടെ ന്യൂനതയല്ല. എന്റെ അത് കേവലം ഒരു വായന കൊണ്ട് മാത്രം മനുഷ്യന് പറ്റത്തില്ല. നമ്മൾ വായിക്കുക, ഇപ്പൊ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുക, അത് വെച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും വിലയിരുത്തുക, ലോകത്ത് മനസ്സിലാക്കുക, മനുഷ്യനെ മനസ്സിലാക്കുക, പിന്നെ ലോകത്തിന്റെ ഗതി മനസ്സിലാക്കുക. പറയുന്നില്ലേ പ്രഡിക്ഷൻ, ലോകം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഇങ്ങനെ പല ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ ചിന്തയിലെ മാറ്റം വരുന്നത്. അപ്പൊ ചിന്തയിൽ മാറ്റം വരണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമുള്ള ആളായിരുന്നു ഞാൻ, ഇപ്പോഴും അങ്ങനെയാണ്. ചിന്തയിൽ എപ്പോഴും മാറ്റം വരുകയെന്ന് വെച്ചാൽ ആശാവഹമായ മാറ്റം വരണം, അതൊരു അടിസ്ഥാനപരമായ എന്റെ കാഴ്ചപ്പാടാണ്. അപ്പോ അത് അങ്ങനെ വേണമെന്ന്, അങ്ങനെയാണ് മനുഷ്യൻ വളരേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ആയിരം കൊല്ലം ചിന്തിച്ച മനുഷ്യരെ പോലെയല്ല ഇന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ അതിന് വഴി കാണിച്ചു തന്നതിന് ഒരു വലിയ പങ്ക് ഗുരുവിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് മാറിയാണ് ചിന്തിക്കേണ്ടതെന്നുള്ള കാര്യം. ഗുരുവിന്റെ അടുത്ത് ഭ്രാന്തി ചികിത്സിക്കാൻ ചെന്നപ്പോ ഗുരു അടുത്ത് നിന്ന് സഹോദരനയപ്പനോട് ചോദിച്ചു, ഇവിടെ എന്താ വെള്ളമില്ലേ, വെള്ളമില്ലേ, നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നില്ല, ഇവിടെ പള്ളിക്കൂടെ ഇല്ലേ, എന്താ ഇവരൊക്കെ ഇങ്ങനെയായി പോയത്? അപ്പോ ഈ കാര്യങ്ങളെ ഗുരു അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഭൂതപ്രേതങ്ങളെയൊക്കെ ചികിത്സിക്കാൻ ചെന്നപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഭൂതങ്ങൾ പിടിച്ചിരിക്കുന്നത് ആണ് ഗുരു ചിന്തിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ പലതും വായിക്കും കേൾക്കും, ഒന്നും നമ്മുടെ മനസ്സിൽ തട്ടത്തില്ല. അത് പാറപ്പുറത്ത് വെള്ളം ഒഴിക്കും പോലെയാണ്, നമ്മുടെ ഉള്ളിലൊന്നും തട്ടത്തില്ല. അപ്പൊ ഗുരുവിന്റെയൊക്കെ വാക്കുകൾ ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മാറും, ഒരു സംശയമില്ല, മാറിയേ പറ്റൂ. ഞാനായിട്ട് ആരെയും മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ആ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പൂക്കളയ്ക്ക് പകരം തൂപ്പടിച്ചു കൊടുത്താൽ മതി തുള്ളിക്കോളുന്നു, മനസ്സിലായോ? തെങ്ങിന്റെ പൂക്കള വെച്ചാണ് ഞാൻ തുള്ളിയത്, അത് തേങ്ങ ഉണ്ടാകുന്ന സാധനമല്ലേ. ചപ്പുചവറ കൈപ്പിടിച്ച തുള്ളി ഈ ഗുരുവിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾക്കെല്ലാം ഗുരുവിന്റെ ഒറ്റ ഉദാഹരണം ഗുരു പറഞ്ഞെന്താണ്? ആ വായിലൊന്ന് പല്ല് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും അത്ഭുത സ്ഥിതിയുണ്ട്, മനസ്സിലാ? കയ്യിൽ ആസിഡ് ഒഴിച്ചിട്ട് കൈ പൊള്ളിച്ച് കാണിച്ചു വസൂരി എന്ന് പറഞ്ഞു. വസൂരിയാണെന്ന് പറഞ്ഞേ ഒരാള് ദേവി ആവാഹിച്ച തുള്ളിയാണ് വസൂരി വരുത്തുമെന്ന് ഗുരുവിനെ പേടിയാക്കിച്ച്, എന്നിട്ട് ആസിഡ് വെള്ളം കൈ തൊട്ടി കൈ പൊള്ളിച്ച് കാണിച്ചു കൊടുത്തു. വസൂരിയാണെന്നെ കൊണ്ട് ധരിക്കുക, സമ്മതിച്ചു. എന്നാ വായിലൊന്നും പല്ലൊന്നും വരട്ടെന്ന് പോയി. മുബിലാന് പല്ലില്ലായിരുന്നു. അവൻ നോക്ക്, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊന്നും പഠിക്കുന്നില്ലേ? നിങ്ങൾക്കൊന്നും നിങ്ങളുടെ തലയിലൊന്നും മനസ്സിലാകുന്നില്ലേ? ഒരുപാട് വിശ്വാസങ്ങൾ ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല, അതാണ് വിഷയം. എല്ലാവരും പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അതിലേക്ക് അനുഭവിച്ചില്ല. നമുക്ക് പാരമ്പര്യമായി പഠിച്ച, ഞാനും പാരമ്പര്യമായി പഠിച്ചാണ്. പാരമ്പര്യമായി പഠിച്ചാണ് അനന്താ എന്ന് വിചാരിച്ചു. നമ്മുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന് ഒരു അവന്റെ ഒരു പ്രാഥമിക ആവശ്യമല്ലേ? നമ്മളെന്നും അറിഞ്ഞും പഠിച്ചു വരിക്കല്ലേ? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ 40 വർഷമായി പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ വർഷം 39 വർഷം മുമ്പുള്ള അതാണെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നു. എന്നുവരെ ഞാൻ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ എന്ന് വരും. എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 40 വർഷം ഞാൻ മാറിക്കൊണ്ടേരുന്നോണ്ടാണ് എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല, ഞാൻ ആദ്യത്താണ് പറയുന്നെങ്കിൽ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസേ വേണം. മനസ്സിലായോ? അപ്പോ ശരിയായ രീതി മനുഷ്യൻ ചിന്തിക്കണം, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ലോകം മാറുന്നതിനനുസരിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത് ആണ് ശരിയായ ഡയറക്ഷൻ, ചിന്തയുടെ ശരിയായ ഡയറക്ഷൻ. ഗുരുവിന്റെ യാതൊരു ജീവചരിത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കുന്നവരും വായിക്കുന്നവരും അവരുടെ അറിയാൻ ശ്രമിക്കുന്നവരും ഇതൊക്കെ ഉൾക്കൊള്ളും. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് അവരുടെ അങ്ങനെ അത് ഉൾക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുവിനെ അവർ മനസ്സിലാക്കുന്നില്ല. അന്യ അതിപ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് സച്ചിദാനന്ദ സ്വാമി എടുത്ത് പറഞ്ഞ് അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കില്ല. സത്യാനന്ദ സ്വാമി പറയും ഞാൻ പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നു. ഈ പ്രാചീന ഗ്രന്ഥങ്ങളെ വലിയ സംഭവങ്ങളെന്ന് പറയുന്നവര് ഈ പ്രാചീന ഗ്രന്ഥങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതാണ് അതിന്റെ പ്രശ്നം. അതുകൂടെ മനസ്സിലാക്കണം. അതെ, സത്യാനന്ദ സ്വാമിക്ക് ഒരു ഫോം ഡിസിഷൻ ഒന്നുമില്ല. സ്വാമി തിരിച്ചും മറിച്ചും സൗകര്യത്തിനനുസരിച്ച് നേരെ തിരിച്ചു മറ്റിടത്ത് പോയിരുന്ന ആ ഒരു അവസരത്തിനൊത്ത് കൺവിൻസ്ഡൊന്നുമല്ല, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. അതാണ് ഒരു മനുഷ്യന്റെ പ്രോഗ്രസ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു തുടർച്ച. അതായത് അത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതാ ഒരു പ്രധാനമായ കാര്യമാണ്. ഈ പോളിസി സ്റ്റാറ്റിക്സ് ടാറ്റിക്സ് രണ്ടും തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? സ്റ്റാറ്റിക്സ് എഴുതി വെച്ചു, തലയ്ക്കകത്ത് എഴുതി വെക്കണം ബുക്കിൽ. പോളിസി പോളിസി പോളിസി സ്റ്റാറ്റിക്സ് അല്ല, സ്റ്റാറ്റിക്സ് സ്റ്റാറ്റിക്സ് അതായത് ഗുരു ജീവിതത്തെ സ്വീകരിച്ചിരുന്നത് പോളിസിയാണ്, ടാറ്റിക്സ് അല്ല. ഇത് മനസ്സിലാവും. നയമറിയും നയരൻ ആചരിച്ചിടേണം നയം. മനസ്സിലായോ? ടാറ്റിക്സ് എന്ന് വെച്ചാൽ തരികട. സ്റ്റാറ്റിക്സ് അല്ല, ടാറ്റിക്സ്. ടാറ്റിക്സ് അതായത് എന്തെന്ന് പറഞ്ഞാ, എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്, എന്റെ ആഗ്രഹമാണ് ശിവജി മഠത്തിന്റെ പ്രസിഡന്റാണ്, ഒരു ജീവിത അഭിലാഷം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, സകല തരികടകളും കളിക്കും. അങ്ങോട്ട് ചായും ഇങ്ങോട്ട് ചായും മറ്റിടത്ത് ചായും, അത് പറയും ഇത് പറയും, ആൾക്കാരെ സ്വാധീനിക്കും. ഇതാണ് ടാറ്റിക്സ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ചും നമുക്ക് എന്താണ് അത് വലിയൊരു അഭിലാഷം, അഭിലാഷമായി നിൽക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് അവിടെ നമ്മള് ടാറ്റിക്സുകൾ ഉപയോഗിക്കും. ഒരിടത്തൊന്ന് പറയും, വേറെടുത്തൊന്ന് പറയും, മറ്റിടത്ത് വേറൊന്ന് പറയും, ഒരാളത്തൊന്ന് പറയും. കാരണം നമ്മള് പറയുന്ന എന്താണ്, അവിടെ നമ്മളൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം, അതുകൊണ്ട് എല്ലാരെയും സപ്പോർട്ട് നോക്കി വേണം. എല്ലാവരുടെയും സപ്പോർട്ടിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടായിരിക്കില്ല. അപ്പൊ അവിടെ നമ്മൾ പ്രയോഗിക്കുന്നതൊക്കെ ടാറ്റിക്സ് ആണ്. അപ്പോ മറ്റുള്ളവരെ മണ്ടന്മാരാക്കും. പോളിസി അല്ല, നയമെന്ന് പറയുന്ന അതല്ല. നയമെന്ന് പറയുമ്പോ അവിടെ ഈ ഒരു ഭാഗമേ കാണത്തില്ല, പക്ഷെ കാഴ്ചപ്പാടുകളിലും തീരുമാനങ്ങളിലുമൊക്കെ എപ്പോഴും പുരോഗമനമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് നയം എന്ന് പറയുന്നത്. അതാണ് വിസ്ഡം. നയമാണ് വിസ്ഡം. അപ്പോ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടസ്ച്വൽ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാന്ദർഭികമായിട്ടാണ്. ചില കാര്യങ്ങളിലിപ്പോ ഒരാൾ ഐഡിയൽ ആയിരിക്കുന്നു, പക്ഷെ മറ്റു പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, സാന്ദർഭികമായിരിക്കുന്നു. ഇപ്പൊ ഗുരുവിന്റെ ജീവിതം നമുക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഗുരു എന്താണ്, ചില കാര്യങ്ങളിൽ ഐഡിയൽ ആയിരുന്നു, ചില കാര്യങ്ങളിൽ ഗുരുവിന് കാണുന്ന വിസ്ഡമാണ്. ആ വിസ്ഡം എന്ന് പറയുന്നതാണ് പോളിസി. അപ്പൊ ആധ്യാത്മികമായ ഒരു ജീവിതം, ആധ്യാത്മികമായ ഒരു സെറ്റപ്പ്, ഒരു സമ്പ്രദായത്തിൽ നമുക്ക് ടാറ്റിക്സിന്റെ ആവശ്യമുണ്ട്, അവിടെ പോളിസി മതി, പോളിസികൾ ആവശ്യമാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഗുരുദേവന്റെ ചില പ്രവൃത്തികൾ സ്ഥിരതയില്ലാത്തതാണ് തോന്നുന്നു. എന്ന് വെച്ചാൽ ഗുരുദേവൻ ആദ്യം ഈ സ്വത്തെല്ലാം ആര് ചൈതന്യസ്വാമിയുടെ പേർക്ക് മുക്തിയാറെഴുതി വെച്ച്, പിന്നെ കൃഷ്ണൻ മക്കീലിന്റെ പേരിൽ മുക്തിയാറെഴുതി, എസ് എൻ ഡി പിക്ക് എഴുതി വെച്ച്, പിന്നെ ബോധാനസ്വാമിയുടെ പേരിൽ എഴുതി വെച്ച്. ഇങ്ങനെ പല കാര്യങ്ങളും കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പോളിസിയാണ്, ടാറ്റിക്സ് അല്ല. ഇത്രയും സന്യാസിമാര് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടും സഹോദരനയ്യപ്പന് ചോദിച്ചു, അയ്യപ്പന് ഈ ശിവേരി ഏറ്റെടുത്ത് നടത്താമോ എന്ന് ചോദിച്ചു, അയ്യോ സ്വാമി എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാകും, ഇത്രയും ദിവ്യ സ്ത്രീകൾ കൂടെ നടക്കുകയാണ്. എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ, പ്രായം പോലുമില്ലായിരുന്നു അയ്യപ്പൻ എന്നൊരു പയ്യനാണ്, അയ്യപ്പനോട് ചോദിക്കുകയാണ്, അയ്യപ്പനത് നടത്താം, അപ്പൊ ഈ ദിവ്യ സ്ത്രീകളെ കൊണ്ടെന്താവോ? അത് ആലോചിക്കണം. അത് പോളിസിയാണ്, ടാറ്റിക്സ് ഒന്നുമല്ല. ഗുരുവിന് മനസ്സിലായി ഇത് എവരെ കൊണ്ടൊന്നും നടത്താൻ പറ്റില്ല, പക്ഷെ ഒരാണ് വേണ്ടേ. അപ്പൊ സഹോദരനായപ്പൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു. അത് കഴിഞ്ഞ് വേറെ സന്ദർഭത്തിൽ സഹോദരനായപ്പൻ പറഞ്ഞു, അന്ന് ഞാൻ ഗുരുവിനോട് അത് സമ്മതിച്ചിരുന്നുവെങ്കിൽ, പശ്ചാത്താപത്തോടുകൂടി പറഞ്ഞാണ്, എസ് എൻ ഡി പിയും ധർമ്മസ്വവും തമ്മിൽ ഭയങ്കര കേസും വഴക്കുവാടിയും ഒക്കെ ആയല്ലോ. അന്ന് സഹോദരനായപ്പൻ പറഞ്ഞു, അന്ന് ഗുരുവിനോട് ഞാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ ശിവരീതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അത് ശരിയാണ്. അന്ന് സഹോദരനയ്യപ്പന് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ അയ്യപ്പന് ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവുണ്ടായിരുന്നു. ഈ ധർമ്മസംഘവും ശിവരീതിയും തമ്മിലുള്ള അടി ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് ഒരു ഒറ്റ നേതൃത്വത്തിൽ പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായി. പക്ഷെ ഗുരു ആവശ്യപ്പെട്ടിട്ട് സഹോദരനയ്യപ്പന് അതിനുള്ള ആ സന്യാസിയാകാനല്ല പറഞ്ഞത്, സന്യാസിയാവണമെന്ന് ഗുരുദേവന് ഒരു നിർബന്ധമില്ലായിരുന്നു. ഇതൊക്കെ നേരത്തെ ചോദിച്ച കാര്യങ്ങളാണ്. പിന്നീട് ഇങ്ങനെ ആരും കിട്ടാതെ വന്നപ്പോഴാണ് ദിവ്യശ്രീകളെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ധർമ്മസംഘം ഉണ്ടാക്കുന്നത്. അത് തന്നെ ഗുരു പോയി, ഞാൻ പോയി ഇസ്ലാം മതം സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഇവരൊക്കെ ഒപ്പിട്ടത്. ഒപ്പിടാൻ പഠിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഓരോരുത്തരും കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുകളെല്ലാം പൊതുവായി വരും, ട്രസ്റ്റിലേക്ക് വരും. അതുകൊണ്ടാണ് അതായിരിക്കണം. അല്ല, നടരാജനും അല്ലെങ്കിലും ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെ എന്താണ് മേൽനോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ആൾക്കാരെ യോജിപ്പിച്ചുകൊണ്ടുള്ള യാതൊരു ശേഷിയില്ല. പുള്ളി ഒരു തത്വചിന്തകനാണ്. പുള്ളി നേതൃത്വ സ്ഥാനത്ത് നിന്ന് പുള്ളി തന്നെ ആദ്യം അടിച്ചു പിരിഞ്ഞ് പുള്ളി എവിടെയെങ്കിലും പോകും. പുള്ളിക്ക് അത് പറ്റില്ല, നയമുള്ള ആളല്ല. എന്തെങ്കിലും എഴുതി വെക്കോ, എസ് എൻ ഡി പി കാരും ഇതിനകത്ത് കയറുന്ന സ്വന്തം ആശ്രമത്തിൽ എഴുതി വെക്കും. അതുകൊണ്ടല്ലേ അത് ഇങ്ങനെ ഇന്ന് ഉറക്കം പറ്റി കിടക്കുന്നു. എന്തായിരുന്നു പുള്ളിയുടെ, പുള്ളിക്ക് ഇതുപോലും ചെയ്യാൻ പറ്റും. പുള്ളി ഫിലോസഫറാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഗുരു പറയുന്ന പോലെയുള്ള ഈ എന്താണ് പോളിസി, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പുള്ളിക്കില്ലായിരുന്നു. പുള്ളി കൊണ്ട് പറ്റത്തില്ല. പക്ഷെ സഹോദരനയ്യപ്പൻ പറയുന്നു, ഞാനെന്നത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അതിന് കഴിവുള്ള ആളായിരുന്നു. അപ്പോ അവിടെ നിന്നും എന്താണ് ഗുരു എപ്പോഴും ഒരു നയമാണ് നോക്കിയത്. പക്ഷെ ഈ ആയുർവേദ മറ്റേ വന്നിയെ കൊണ്ട് കൊടുത്തിട്ട് പുള്ളിക്കൊന്നും കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവസാനമല്ലേ, അതൊക്കെ അവസാന സമയത്തല്ലേ. പിന്നെ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ. ഒടുവിൽ കിട്ടിയതാണ്, ജാനൻ സ്വാമിയുടെ കാലത്തും കൊണ്ടല്ലേ കൊടുത്തത്. അതൊക്കെ ഏത് കാലം? ഗുരുവിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു. അതുപോലെ അല്ലല്ലോ ശിവഗിരി എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നയം എന്ന് പറയുന്നത് ആണ് ഗുരു സ്വീകരിച്ചത്, ടാറ്റിക്സ് അല്ല. ഈ ചാണക്യതന്ത്രം എന്ന് പറയുന്ന ടാറ്റിക്സ് ആണ്, മനസ്സിലായോ? അത് പോളിസി അല്ല, നയമല്ല. ഈ ടാറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന എപ്പോഴും യുദ്ധത്തിന്റെ ഭാഗമായിട്ടും അതിന്റെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ചാണക്യം കൂടുതലും അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് പറഞ്ഞു, അടുത്ത രാജ്യത്തെ എങ്ങനെ കീഴ്പ്പെടുത്താം, അന്നത്തെ രീതി അതൊക്കെയല്ലേ. അപ്പോ മനുഷ്യർ സൗഹൃദമായി ജീവിക്കേണ്ട സ്ഥലത്ത് ഒരു സാഹചര്യത്തിൽ ഈ ടാറ്റിക്സുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തമ്മിൽ അകന്നു പോകും. അപ്പൊ ഗുരുവിന്റെ പോളിസികൾ കൊണ്ടാണ് ഗുരു എല്ലാവരെയും പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്. പക്ഷെ അത് പോളിസി കൊണ്ട് ജനങ്ങളെ ഓർപ്പിക്കുമ്പോ അതിനെ ഉൾക്കൊള്ളാൻ ജനങ്ങളുടെ ഭാഗമാകണം. അതാണ് അതാണ് വിസ്ഡം എന്ന് പറയുന്നത്. പോളിസി വിസ്ഡമാണ്, അത് വളരെ പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ്. ഗുരുവിന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ ഗുരു അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു എന്താണ് നിർഭാഗ്യവശാൽ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ജനങ്ങൾക്ക് ഗുരുവിനോട് സഹകരിച്ചിരുന്ന ജനങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഭാഗം വന്നിട്ടില്ലേ. അതാണ് സമൂഹം ഭൂരിപക്ഷവും വിദ്യാഭ്യാസവും ഇല്ല, അങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു സമൂഹത്തിലാണ് ഗുരു ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അപ്പോ ഒരു ആശയം പറയുമ്പോ അത് ഉൾക്കൊള്ളാനുള്ള ഉയർച്ച സമൂഹത്തിനുണ്ടാവട്ടെ. അവിടെയാണ് പ്രശ്നം. അത് ഗുരുവിനെ തുടർന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന്റെ അടുത്ത് സന്യസിക്കാൻ വരുന്ന ചെത്ത് കാരണമാണ്. ചെത്ത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഗുരു പറഞ്ഞ മറുപടി എന്താണ്? ആ എന്ന് വെച്ചാൽ മോശം തൊഴിലല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ സന്യാസത്തിന് വേണ്ടതായ ഒരു പക്വത ഈ വ്യക്തിക്ക് ഉണ്ടോ ഇല്ലേ എന്നാണ് ഗുരു നോക്കുന്നത്. അപ്പൊ ഗുരു അപ്പൊ എന്താ കണ്ടത്? ഗുരു വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഗുരു പറഞ്ഞ എന്താണ്? ഉള്ള കാളകളെ വെച്ച് പൂട്ടും, മനസ്സിലായോ? അത് തന്നെ, ഉള്ള കാളകളെ വെച്ച് പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള മനുഷ്യരുടെ ഇടയ്ക്കല്ലേ നടപ്പിലാക്കാൻ പറ്റും. ഗുരു ഇപ്പൊ എത്ര ഔന്നത്യം ഉണ്ടെങ്കിലും മഹത്വം ഉണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്ന മനുഷ്യരുടെ അല്ലേ നടപ്പിലാക്കാൻ പറ്റും. അവിടെയാണ് പ്രശ്നം വന്നത്. അല്ലാതെ ടാഗോറിനെ പോലെയുള്ളവരെ ഒന്നും കിട്ടത്തില്ല, മനസ്സിലാക്കാൻ. ടാഗോറെ ഗുരുവിനെ മനസ്സിലാക്കി എന്നാണോ പറയുന്നത്? അതെന്താ അങ്ങനെ തോന്നാൻ? നമുക്ക് ഇതേ, ഞാൻ പോണ്ടിച്ചേരി പോയി, അവിടെ ആരുടെ സമാധിയാണ്? അവിടെയും ടാഗോർ ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു, വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ലെന്ന്. എങ്ങനെ മനസ്സിലായോ? ഇവിടെ എഴുതി വെച്ച് ഗുരുവിനെ പോലെ ആധ്യാത്മികമായി ഗുരുവിന് തുല്യമായോ അതിനു മേളിലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ഇവിടെ ഒന്ന് എഴുതി വെച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് അരവിന്ദയെ കുറിച്ച് ഇതേ സെന്റൻസ് എഴുതി വെച്ചിരിക്കുന്നു. ഒരു ആത്മാർത്ഥിയല്ല, വെറുതെ എഴുതി വെക്കുന്ന സാഹിത്യകാരനല്ലേ, പുള്ളിക്കെന്ത് എഴുതിക്കൂടാ? ഞാൻ അവിടെ ചെന്നത് വായിച്ചു നോക്കി. ഇതേ അവിടെ ഈ ഇദ്ദേഹത്തിന്റെ പോണ്ടിച്ചേരിയിലോ അരവിന്ദയുടെ സമാധിയുടെ പിറകിൽ ഇത് എഴുതി വെച്ചിട്ടോ ടാഗോറിന്റെ. ഞാൻ വായിച്ചപ്പോ ആശയിച്ചു, ഇതോ ഇതാണല്ലോ ശിവഗിരി എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ടാഗോർ എന്നും പറയുന്നത് വിലക്കെടുക്കണ്ട, പുള്ളി സാഹിത്യകാരനാണ്, എന്ത് എഴുതും? ഇനി വേറെ എവിടെ എഴുതിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? ഞാൻ ഒരു സ്ഥലത്തെ കണ്ടു. അത് വെച്ച് നമ്മള് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യം അല്ല, അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു വലിയ യോഗിയും ഇതൊക്കെയാണെന്ന്. അപ്പൊ ആ ഒരു ട്രഡീഷൻ സാഹിത്യകാരനല്ലേ ആത്യന്തികമായിട്ട്. അപ്പൊ അത് അങ്ങനെയായി. അതുപോട്ടെ, അപ്പൊ നമ്മൾ പറയുന്ന ഇഷ്ടത്തെ കുറിച്ചും ഐഡിയ കുറിച്ചാ മതി. അപ്പൊ ഈ പല രംഗങ്ങളിലും ഗുരു എന്ത് ചെയ്തു, ഒരു ബാലൻസ് ചെയ്തു എന്ന് പറയുമ്പോ ഗുരു വിസ്ഡത്തിലാണെന്ന്. ഇപ്പോ ഗുരു ലഹരി ഉപയോഗങ്ങൾക്കെല്ലാത്തിനും എതിരായിരുന്നു. ഞാനൊരു ജീവിതത്തിൽ വായിച്ചാണ്, കൂടെ താമസിച്ച ഒരു സ്വാമിക്ക് ഡെയിലി ഒരു കാശമായിട്ട് കൊടുക്കുമായിരുന്നു കഞ്ചാവ് വാങ്ങിക്കാൻ. ഇവിടെ ശിവഗിരിയില് ഡെയിലി ഒരു കാശ് കൊടുക്കുമായിരുന്നു. ഒരു ഒരു ഇവിടെ ഞാൻ എഴുതി വായിച്ചാണ്. അപ്പോ മദ്യം കുടിക്കരുത്, അതൊന്നും പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ഒരു സന്യാസിക്ക് ഡെയിലി കഞ്ചാവ് വാങ്ങിക്കാൻ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത്? എന്താ അങ്ങനെ ചെയ്തത്? അദ്ദേഹത്തിന് അത് കൊടുത്തില്ലെങ്കിൽ കൂടുതൽ ദൂഷ്യം ഉണ്ടാവുമായിരിക്കും. ഒരു ട്രീറ്റ്മെന്റ്, ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തതാണ്. കാരണം പുള്ളിക്ക് ഇത് കൊടുക്കാതെ പറ്റില്ല, ചിലപ്പോ കൂടുതൽ വയലന്റ് ആവുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ. അതുപോലെ ആർക്കെങ്കിലും കാപ്പി കാപ്പി ഉണ്ടാക്കാൻ പറയുകയോ കൊടുക്കാൻ പറയുകയോ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഗുരു അതിനൊരു ട്രീറ്റ്മെന്റ് ആയി കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനോട് ഒരു ദയയും കൂടിയുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ഒരു അടമന്റ് പിടിക്കാതെ അതാണ് പറയുന്നത്. വിസ്ഡം എന്ന് പറയും, അവിടെ ഗുരു വിസ്ഡമാണ് കാണിച്ചത്. മനസ്സിലായ? എന്നാ അവനെ ഓടിച്ചോടെ അവിടുന്ന്, അങ്ങനെ. അപ്പൊ ഗുരു ആശ്രമത്തെ ഒരു ഡി അഡിക്ഷൻ സെന്റർ ആക്കി അത് മാറ്റി. ഒരാഴ്ച സത്യാനന്ദ സ്വാമി അംഗീകരിക്കില്ല കേട്ടോ. അരീപ്പുറത്ത് ഒരാൾ വന്നിങ്ങനെ അവിടെ അമ്പലത്തിന്റെ പണിയൊക്കെ നടത്തിയാണ് കഞ്ചാവൊക്കെ അടിക്കുകയായിരുന്നു അദ്ദേഹം ആയിക്കോട്ടെ. അതൊക്കെ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അഡിക്റ്റ് ആയിപ്പോയ ആൾക്കാർ മാറ്റാൻ പ്രയാസമാണ്. ഇന്നും പറ്റില്ല, പിന്നെയാണോ അന്ന്. അപ്പോ ഒരു ചെറിയ ഡോസിന് കൊടുക്കുകയാണ്. ഇന്നും ആയുർവേദത്തിന് പ്രത്യേകിച്ച് അതുകൂടെ ഉണ്ട്. ആയുർവേദത്തിൽ ഞാൻ ചിലരെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഞാൻ മദ്യം കൊടുക്കുകയാണ് ചെറിയ അളവിൽ ഡി അഡിക്ഷന് വേണ്ടിട്ട്. കൊടുത്തു കൊടുത്താണ് അവരെ മാറ്റിയെടുക്കുന്നത്, മരുന്നും കൊടുക്കും. അപ്പൊ ഗുരു ആയുർവേദം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് വരുന്ന. അപ്പൊ അവിടെയൊക്കെ വിസ്ഡമാണ് കാണി, അല്ല കടുംപിടുത്തമല്ല. പിന്നെ മോഷണത്തിന്റെ കാര്യത്തിൽ ഐഡിയ ഇല്ലായിരുന്നു. അത് ഗുരു ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. തന്റെ അത് വ്യക്തിനിഷ്ഠമായ കാര്യത്തിൽ, അക്കാര്യത്തിൽ സത്യസന്ധത വേണം. ഇത് ഇങ്ങനെ വരുന്നത് എന്താണ് പൊതുജനങ്ങളുടെ സ്വത്താണെന്നും അവര് ഗുരുവിനെ വിശ്വസിച്ചു കൊടുക്കുന്നതാണെന്നും അതിൽ നിന്ന് താൻ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് മോഷണമാണെന്നും അവിടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഗുരുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഈ സ്വത്തോട് ഇത് കൊടുക്കാൻ ഗുരു അനുവദിച്ചിട്ടില്ല സഹോദരിമാർ. അപ്പൊ അവിടെ ഗുരു അതിനെ ഒരു ഐഡിയലായിട്ടാണ് ഉണ്ടത്. മോഷണത്തിനോട് ഗുരു വിട്ടുവീഴ്ച ചെയ്ത്. ഒരു സംശയം, നമ്മളിപ്പോ ശിവഗിരിയിലെ ഇലക്ഷനൊക്കെ വരികയാണ്, അത് ചില സ്വാമിമാര് കാശ് കൊടുക്കുമെന്ന് പറയും, അത് ഭയങ്കര ഒരു അധർമ്മമല്ലേ? ഗുരുവിനെ വെക്കുന്നതിന് കിട്ടില്ല. അതേപോലെ ഒരു വിശാലത നമ്മുടെ ഹൃദയത്തിൽ റൈറ്റായിട്ട് തിങ്കിങ് ചെയ്യാനായിട്ട്, അതേപോലെ അത് ഈ കാശ് കൊടുക്കുന്നവനേക്കാളും മഹാനാറിയാണ് കാശ് വാങ്ങുന്നവൻ. മനസ്സിലായോ? ഭയങ്കര ഇത് എന്ന് വെച്ചാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അധപ്പതിച്ചു പോയി, മനസ്സിലായോ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് അങ്ങേറ്റം അധപ്പതിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹവും അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ അധപ്പതിച്ച ഒരു കാര്യമാണ്. കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാ. അപ്പൊ നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? അവിടെയാണ് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണ്ടത്. എന്താണ് അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല, നമ്മൾ വാങ്ങാൻ പാടില്ല. ആര് ജയിക്കും? ഇപ്പൊ ശിവരിയിൽ എന്നാര് ജയിക്കണം, എന്നാര് ഭരിക്കണം എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതാരോ ആയിക്കൊള്ളട്ടെ, അത് ശിവരിയിലുള്ള സ്വാമിമാര് തീരുമാനിക്കണം. അതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. ഇന്നാര് വേണം, ഇന്നാര് വേണ്ട, ഞാനത് ആരടുത്തും പറയത്തുമില്ല. കഴിഞ്ഞ ഇലക്ഷന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ രണ്ടു കൂട്ടരെ നിന്ന് സമീപിക്കുന്നു. ഞാൻ പറഞ്ഞു, സ്വയം തീരുമാനിക്കാം. എന്നെ സമീപിക്കുന്നു ഒരു വ്യക്തി വളരെ നിർണായകമായി. എന്നോട് അഭിപ്രായം ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ സ്വയം തീരുമാനിക്കുന്നു. അതെ, ഞാൻ അഭിപ്രായം പറയത്തില്ല, ഇനിയും പറയത്തില്ല. മനസ്സിലായോ? ഇന്നാരെ ജയിപ്പിച്ച് ഇന്ന ആളാക്കണം, ഇന്നാള് മോശം മാറ്റിക്കളയണം, അത് ഞാൻ പറയത്തില്ല. പക്ഷെ ഇതിന് പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് സ്റ്റാൻഡ് ചെയ്യുക. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നത് ആരാണ്, ആര് അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങള് എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ തീരുമാനിക്കണം. പുറത്തുനിന്നൊരാളല്ല, ഞാൻ പുറമേയുള്ള ഒരാളാണ്. മനസ്സിലായോ? അപ്പോ ഞാനല്ലാതെ തീരുമാനിക്കണം, പ്രസ്ഥാനത്തിന്റെ അംഗങ്ങള് തീരുമാനിക്കണം. ആരാണ് ഇതിന് പറ്റിയ ആൾക്കാർ? അപ്പോ അതിന് ഞാൻ അഭിപ്രായം പറയത്തില്ല. പിന്നെ ഇത്രയും മുതിർന്ന ആൾക്കാർ ഇവർക്കെന്താ നല്ലത് ചീത്ത തിരിച്ചറിഞ്ഞൂടെ, അറിയാമല്ലോ. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണ്? ഇവർക്ക് എന്തിനോടാണ് കമിറ്റ്മെന്റ് ഉള്ളത്? പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ, അതേ കുറച്ച് കാശ് കൈകെട്ടുന്നതിനാണോ, എന്തിനാണ്? അപ്പൊ കാശ് വാങ്ങിക്കുക, കാശ് വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവരൊക്കെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന് ഇലക്ഷനൊന്നും വേണ്ട, നല്ല അടി കൊടുത്ത് എനിക്ക് വയ്യ വയസ്സായി. അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ട്. ഒരിക്കൽ ഒരു പറഞ്ഞില്ലേ, ബ്രഹ്മ കൂടെ നിക്കട്ടെ ചാലിപ്പൊക്കെ, ആ നിലപാട് സ്വീകരിക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന അവിടെ കൊണ്ടുവന്ന റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിടണം. അങ്ങനെയുള്ളവരൂടെ വേണ്ട. പാടില്ല, നമ്മൾക്ക് കമ്മിറ്റ്മെന്റ് എന്തിനോടാ വേണ്ടത്? ഫസ്റ്റ് ഗുരുദേവനോട് തന്നെ വേണ്ട, ഫസ്റ്റ് ഗുരുദേവനോട് ആണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നതാണെന്ന് ഇത്രയും പേരെ സംരക്ഷിക്കുന്നു. അതിന്റെ പിന്നിൽ കുറെ ജനങ്ങളുണ്ടല്ലോ, അവരുടെ വിശ്വാസമുണ്ടല്ലോ. അപ്പൊ അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് മോശം കാര്യമാണ്. നമുക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനോടൊക്കെ വേണ്ടത്. ഒരിടത്തും കൊണ്ടുവന്ന് കയ്യിൽ കാശ് വയ്ക്കുമ്പം പുറം കൈയുണ്ട് തട്ടിക്കളയാനുള്ള ആർജവും വേണം, ചങ്കും ഇത് വേണം, എനിക്കത് വേണ്ട എന്ന് പറയുന്നതിനുള്ള അതാണ് വേണ്ടത്. അതില്ലെങ്കിൽ നമുക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല അതിനോട്. മനസ്സിലായോ? അതിന് ഒരു വിട്ടിയും അവിടെ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് എന്റെ കാര്യം, എന്റെ അഭിപ്രായം. അങ്ങനെ വേണ്ട. ഇപ്പൊ ഒരു ഇവിടുത്തെ ഒരു മെമ്പറായിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ന്യായമായി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കിട്ടുന്നു. അല്ലേ, കാശിന് കാശുണ്ട്, വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇന്ന് അങ്ങോട്ട് വെച്ചവിടെ നടക്കും. ഇവിടെ ഒരാൾക്ക് എന്തിന്റെ കുറവാ? അത് അനുവദിക്കാൻ പാടില്ല. അത് അതിനൊക്കെ എന്താണ്, ഞാനിങ്ങനെ ഇത് പറയുന്നതല്ല, നിങ്ങള് മെമ്പർമാര് മറ്റുള്ളവരെ ബോധവൽക്കരിക്കും. ഇതൊന്നും അല്ല ഇവിടെ നടക്കേണ്ടത്, ഇതല്ല ഇതിന്റെ രീതി. നിങ്ങൾക്ക് ആരാണോ യോഗ്യനെന്ന് തോന്നുന്നത് അവരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. അത് അവരവർക്ക് ഓരോ കാഴ്ചപ്പാട് കാണും, അവരവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ചെയ്യുക. ഞാൻ ശരി ഞാൻ തെറ്റെന്ന് അവനവൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിന് പുറത്തൊരാളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കണം. ആരെ കൊണ്ടാണ് ഈ എന്താണ് പ്രസ്ഥാനത്തിന് സൽപ്പേര് വരുന്നു, ആരെ കൊണ്ടാണ് പ്രസ്ഥാനത്തിന് ചീത്ത പേര് വരുന്നു, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം വേണം. അതല്ലേ വേണ്ടത്? ഇത്രയും മതി. പൈസ ഇടപാടൊന്നും കൂടെ ആവശ്യമില്ല. മനോഹരം പറഞ്ഞല്ലേ, പൈസ വാങ്ങിവെച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക, അതും ശരിയല്ല. അത് പുറം കൈകൊണ്ട് തട്ടിക്കളയും. അതൊരു തമാശക്ക് പറഞ്ഞാണെങ്കിൽ അതും പാടുള്ള കാര്യമല്ല. അതൊരു തമാശക്ക് പറഞ്ഞാണ്. എന്നാലും ചിലപ്പോ അത് കേട്ടാന്ന് ചേട്ടാ, എന്നാ പിന്നെ അങ്ങനെ ആയി ആൾക്കാരങ്ങനെയാണ്. അതിന്റെ ആവശ്യമില്ല. ഇത് വലിയ എന്താണ് ആദർശവും വലിയ സത്യസന്ധമെന്നുള്ളവര് സാമാന്യ മര്യാദ, സാമാന്യ മര്യാദയാണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ. അയച്ചരേ, എന്റെ പോയി കേട്ടോ. ഇരിക്കട്ടെ.